ധാന്യദാനേ ഉപയോഗതി ഡു ആദരഞ്ഞ ഡു ഡവഹ ദശേഷിക്കുന്നു ഞിത്തുഭിപതി ദിപ്പ് ശപ്പ് ജ്യോതിസു ശ്ലൗ ദിത്വം ദാദ അഭ്യാസകാര്യം ദാതി ഇവിടെ ശനാഭ്യസ്തരാതെ വരുന്നില്ല. എന്തുകൊണ്ടാണ് ലഘുഹോ എന്താ പറ എന്തുകൊണ്ടവരകത്ത് അഘോഹോ അതാണ് കാരണം. ഇതിന് ഗുസഞ്ഞുണ്ട് അതിന് വരും. ദദാതി ദസ് ശപ്പ് ശ്ലൗ ദസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സ്നാഭ്യസ്തരാത ആകാരണം അഭ്യാസ കാര്യങ്ങളൊക്കെ വന്ന് ദരത്തിൽ തസ് ഖരിജ ദത്ത ദീ എന്ത് വരുന്നു? അത് അഭ്യസ്ത അതത്ത് വരുന്നു. ദ ബാക്കിയെല്ലാം അഭ്യാസ കാര്യങ്ങളും വന്നു. ദ തീ എന്ന് വരുന്നു. ആലോചിച്ചു ദ തീ ദി എന്ത് വരുന്നു? എന്താ വരുന്നു? ഒന്നും വരുന്നില്ല. ദി ദരിജ ദനാഭ്യസ്വരാധ ദി എന്താ വരുന്നു? ദദാമി ദദാ വഹ ദദാ മഹ എങ്ങനെ വരുന്നു? ദദാതി ദത്തഹ ദദതി ദദാസ് ദദാമി ദദ്വഹ ദദ്വഹ. ആത്മനിയോഗത്തില് ദദാ പരത്തിൽ തേ എന്ത് വരുന്നു? സ്നാഭ്യസ്യുരാത ഖരിജ ദത്തേ ദദാധേ എന്ത് വരുന്നു? ദദാധേ ദദാ പരത്തിൽ ജാക്ക് എന്ത് വരുന്നു? അതഭ്യസ്ത ദദാതേ ആകാരം ലഭിച്ചു. ദദാതേ ദദാസേ സ്നാഭ്യസ്യോർ ആത എല്ലായിടത്തും സ്നാഭ്യസ്യോർ ആത വരുന്നു. എന്തുകൊണ്ട്? ഇത്തോ ഇത്തോ കരത്തിൽ ഇതൊന്നു കഴിഞ്ഞാൽ വരും സ്നാഭ്യസ്യോർ ആത. പക്ഷെ മുമ്പ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഹല്യഘോഹ വരുന്നതായിരുന്നു. പക്ഷെ അതുകൂടെ വരില്ല. എന്തുകൊണ്ട്? അഘോഹം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആകാര ലോകം തന്നെ വരും. ആകാരലോപിച്ചു ദത് സേ എന്തുവരുന്നു? ദദാധേ ദദാ പരത്തിൽ ദ്വേ ദദാധ്വേ സ്നാഭ്യസ്യുരാധ എന്നിട്ട് എന്തുവരുന്നു? സൂത്രം പിന്നെ അടുത്ത് ഞാനിപ്പോ ഒന്നും നോക്കാറില്ല. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വരുന്നോണ്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ജലാഞ്ചസ് ജസ് വരുമോ? ഇല്ല. വ്യത്യാസം ഉണ്ടോല്ലോ എന്നല്ലോ ചോദിച്ചു. വരുമോ? ദദ്വേ ദദാ ഈ അപ്പോ ദദേ ദദാ വഹേ എന്നുള്ളത് ദദ്വഹേ ദദ്മേ അപ്പൊ രൂപങ്ങൾ അങ്ങനെ ദത്തേ ദദാധേ ദദത്തേ ദത്തേ ദദാധേ ദദ്ധി ദദേ ദദ്വഹേ ലിട്ടിൽ വരുമ്പോ വിശേഷിച്ചൊന്നുമില്ല, മുമ്പ് പഠിച്ച സൂത്രങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പരസ്യവിഭാഗത്തിൽ വരുന്നു ഔ എങ്ങനെ വരുന്നു, വൃദ്ധി വരുമ്പം ദദോ ദദാ അദുസ് എന്ത് വരുന്നു, ആദോടെ പേടിച്ച ദദധുഹു ദദാവുസ് എന്ത് വരുന്നു, ദ ആകാരാന്തസ്സായിട്ടാണോ എന്നിട്ടാണോ, അതുകൊണ്ട് ഇവിടെ എന്തുവരും വികല്പമായിട്ട് വരും. അജന്തു അകാരവാൻമായത്താസിനടു ധനി ഇട്ട് വരുമ്പോ ദ ദ ഈട്ട് ധ എന്ന് വരുന്നു, ആത്മലോപ പിടിച്ച ഇട്ട് വരാത്ത പക്ഷത്തിൽ എന്ന് വരുന്നു. സ്നാഭ്യസ് ആദ്യ പ്രകാരം ഇവിടെ എന്താ ആകാരം ലോപിക്കാത്ത, അതുകൊണ്ടാണ് കിത്ത കിത്തലല്ലേ ലോപിക്കുന്നു. ആ ഇത് ആർദ്ധധാതു, സർവധാതുകത്തിൽ എന്ത് വരത്തുള്ളൂ, സ്നാഭ്യസ് വരത്തുള്ളു. എന്നാ പിന്നെ ആത്മല പേടിച്ച് വന്നാ പോരെ, അതെന്താ വരാത്ത, അവിടെ ഇട്ടില്ല, ഇവിടെ എന്താണ് ഇട്ടില്ല, അജാതി അല്ല, ധാന്ന് പറയുന്നിടത്ത് എന്തൊക്കെയാ കുഴപ്പം, അജാതിയില്ല, കിത്തല്ല, ണോ ഇതെന്താണ് ഏതെങ്കിലും ഒന്ന് പറയും, കിത്തന്നോ കിത്തന്നോ കിത്തന്നോ ഏതെങ്കിലും ഒന്ന്, ഇതെന്താണ് പരസ്യമായതുകൊണ്ട് കിത്താണോ പിത്താണോ എന്താണ് പിത്ത്, എന്തുകൊണ്ട് സൂത്രം ഏത് സംയോഗാൽ ലട്ട് കിത്ത് എന്താണ് അതിന്റെ പഠിത്തി, അപിത്ത് ലിട്ട്, അപിത്ത് ലിട്ടാണെങ്കിൽ എന്താകത്തുള്ളൂ, അവിടെ എന്തോരും ദതൗ ദദാ ഇവ ദദാ ഇമ എന്തോരും ദതിവ ദതിമ. അപ്പൊ അങ്ങനെ ഈ രൂപങ്ങൾ ആത്മനിപദം എന്ന് വരുന്നു, എല്ലായിടത്തും ആദോല പേടിച്ച് വരുന്നു, ദതേ ദദാധേ ദതിരേ ഇട്ട് വന്നാലും എന്തോരും ആദോല പേടിച്ച് വന്നിട്ട് ഇവിടെ വികല്പന ഇട്ട് വരുമോ, എന്തുകൊണ്ട് അതുകൊണ്ടാണോ, ഇവിടെ എന്തുകൊണ്ട് വികല്പമായിട്ട് വരുന്നില്ല, ദതിഥ ദദാഥ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്തുകൊണ്ട് വികല്പമായിട്ട് ഇട്ട് വരുന്നില്ല, അത് പറഞ്ഞ എന്താണ് അജന്തു അകാരവാൻമായ ധനിവേട്ടെന്നാ പറഞ്ഞു. ഇത് ക്രാദ്യന്യോലടി ഭവേ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് വെച്ചിട്ട് ആത്മനിയത രൂപങ്ങൾ അങ്ങനെ ദാസ്യതി സൂത്രം വന്നത് ഏതോ ഒന്നോ ഒന്നും വന്നില്ലേ ൂന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വന്നു ഒന്നും വന്നില്ല ദാത്തു എന്നിരിക്കുന്നിടത്ത് എന്ത് വരും ഒന്നും വരുന്നില്ല ദാത്തു ഇവിടെ ഒന്നും വരാനില്ല രണ്ട് ഇഹല്യ അഘോഹോ ആണത് വരത്തില്ല എന്തുകൊണ്ട് സ്നാഭ്യസ്തരാധ വരത്തില്ല എന്തുകൊണ്ട് പിത്ത പക്ഷേ തന്നിരിക്കുന്നിടത്ത് എന്തുവരും വന്നു കഴിഞ്ഞാൽ എന്തുവരും എന്തുവരും താം അല്ല താം എന്തുവരുന്നു സ്നാഭ്യസ്വരാധ ഹരിജ അപ്പൊ എന്തുവരുന്നു ദരത്തിൽ ജീവിക്കുന്നു എന്തുവരുന്നു അത് അഭ്യസ്ഥ അതു വരുന്നു ദത്ത അതു എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു എന്തിരിക്കുന്നു സി സേഹ്രവിച്ച ഹി വന്നു ദീ എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു കേട്ടില്ല അതിന് വരുന്നു എത്രയോ കാലമായി നമ്മൾ കാത്തിരുന്നാണ് ഇത് നേരത്തെ തന്നെ വന്നിരുന്നെങ്കിൽ എത്രയോ സൗകര്യമായിരുന്നു ഇപ്പൊ വന്നിരിക്കുന്നു ഘുസഞ്ജ വിധിക്കുന്ന സൂത്രമാണ് ദാരൂപ ധാരൂപ ശ്രദ്ധാതവോ ഘുസഞ്ജ ഈ സൂത്രത്തിൽ ദാ എന്ന് പറഞ്ഞിരിക്കുന്ന നാല് ധാതുക്കളെ സമാസം ചെയ്ത് ഏകശേഷത്തെ നിർദ്ദേശിക്കുന്നത് ദാശ്ച ദാശ്ച ദാശ്ച ദാശ്ച ദാ എന്നിങ്ങനെ നാല് ധാതുക്കളാണ് ദ്വവഖണ്ഡനെ രക്ഷണേ ദാനേ ദാനേ നാല് ധാതുക്കൾ ദുദ്ധാന്യ ധാരണ ഭാഷ പോഷണയോ ധേട്ട് പാനെ രണ്ട് ധാതുക്കൾ ആ രണ്ട് ധാതുക്കളെയാണ് എന്ന് ധാന്നുള്ളത് ഏകശേഷം വന്നാൽ ഒന്നേ ശേഷിക്കും സരൂപണ ഏകശേഷം അപ്പോ ദാന്ന് പറഞ്ഞൊരു ധാതുര നാല് ധാതുക്കളും ധാന്ന് പറഞ്ഞതിന് രണ്ട് ധാതുക്കളും അങ്ങനെ മൊത്തം ആറ് ധാതുക്കൾ ദ്വാവഖണ്ഡനെ ദേങ്ങി രക്ഷണെ ധാന്യ ദാനേ ദാണ ദാനേ അങ്ങനെ നാലെണ്ണം ധാന്യ ധാരണ പോഷണേഹോ ദേ രണ്ട് ധാതുക്കൾ ആ നാല് ധാതുക്കളെന്ന് പറഞ്ഞു ദാരൂപ രണ്ട് ധാതുക്കളെന്ന് പറഞ്ഞു ധാരൂപ ധാതവോ ഈ ധാതുക്കൾക്ക് ഘുസഞ്ഞുണ്ട് ദാപ് ദൈപ്പോ ഒരു ദാപ് ദൈപ്പ് രണ്ടും ഒഴിവാക്കണം അതിനെയും ദാരൂപ ആക്കാം അപ്പൊ ദൈപ്പ് ദാരൂപം ആകും. എങ്ങനെയാണ് ആകും ആദ്യത്തെ ഉപദേശി അശ്വതി, ആദ്യത്തെ ഉപദേശി അശ്വതി പ്രകാരം ഇതെല്ലാം എന്താവും? ദോ എന്ന് പറയുന്നത് ദാ, ദൈ എന്ന് പറയുന്നത് ദാ, ദേ എന്ന് പറയുന്നത് ദാ. ആദേശ ഉപദേശി അശ്വതി എന്താണ് എന്റെ വൃത്തി? ഉപദേശത്തിൽ ഏജന്തമായ ധാതുക്കൾക്കല്ല ആത്മം വരും. അപ്പൊ ഇതെല്ലാം ആയായി മാറും. അതുകൊണ്ടാണ് ഇവിടെ ദാരൂപ ധാരൂപ ധാതവോ ഘുസന്യാസിയോ. അതിൽ നിന്ന് അങ്ങനെ വരുന്നതിൽ ദാപ്പിനെയും ദൈപ്പിനെയും ഒഴിവാക്കണം. അപ്പൊ ആറ് ധാതുക്കൾ. അപ്പൊ ഇപ്പൊ മനസ്സിലായി ധാന്യ ദാനേ ഇത് ഘുസന്യുണ്ട്. അപ്പൊ പഴയ സൂത്രങ്ങളെല്ലാം വരണം. ഭൂതാദി മുതൽ തുടങ്ങി എന്താണ് അവിടെ വന്നത്? പിന്നെ ഗുസൂർ ഏതു അഭ്യാസ ഇവിടെ വരുന്നു. പിന്നെ മുമ്പ് ഏത് വന്നു? ഏർലിംഗി. പിന്നെ എന്ത് വന്നു? ഉമാസാദി സാമ്പാലി. പിന്നെ എന്ത് വന്നു? എന്താണ് വാന്യസ് സംയോഗാദേഹേ. പിന്നെ ഏതൊന്നു? നേർഗതന്നിപ്സാദിപ്രിവഹതിശാമതിജനോദിദഗ്ധിഷിച്ച. അങ്ങനെയാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നു ഭു. എന്നിട്ട് അവിടെ ഒരിടത്ത് ഈ ഭു എന്താണെന്ന് പറഞ്ഞതുമില്ല. ഈഹല്യഘോ ഇവിടെ വന്നു. അഘോഹോ ഭൂവിനെ ഒഴിവാക്കാൻ പറഞ്ഞു. ഇനി വരാൻ പോകുന്നു സഘോരിച്ച. ഇവിടെയെല്ലാം വരുന്നുണ്ട് ഗുസുരേതു അഭ്യാസ ലോകച്ച. ഈ പരമരിക്കുമ്പോ ഗുസഞ്ഞുള്ള ധാതുവിന്റെ അഭ്യാസത്തിന് ലോകം വരും. ധാതുവിന്റെ അന്ത്യത്തില് ഏറ്റവും വരും. ഇപ്പൊ ദാ ദാ ഹീ എന്നുള്ളടത്ത് അഭ്യാസം ലോപിച്ച് ദാഹി എന്നുള്ളടത്ത് അന്ത്യത്തിൽ ദായുടെ അകാരത്തിന് ഏകാരം വന്ന് ദേഹി ദേഹി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ എന്താ ദേഹി എന്ന് പറഞ്ഞ എന്താണോ? ദാനമായി തരൂ എന്നാണ്. പ്രാർത്ഥനകളിലെല്ലാം ഉണ്ടാവും. ദേഹി ദേഹിമേ ബുദ്ധി ശക്തി വിദ്യ എന്നെല്ലാം വരുന്നിടത്തെല്ലാം എന്താണ്? എല്ലാ കാര്യങ്ങളും ദാനമായി തരുമെന്നാണ്. ദേഹി അടുത്ത് ദദാ താത് മുമ്പിലത്തെ പോലെ തന്നെ സ്നഭ്യസ്തുരാത ഖരിച്ച ദത്താത് ദദാ ദത്തം ദദാത ദത്ത ദദാ ആനി. അവിടെ എന്തോ ഒരു ദീർഘം വരുന്നു ദദാനി. സ്നാഭ്യസ്വരാത വരത്തില്ലേ? ആ ഇത് പിത്താണ്. ദദാനി ദദാവ വേദന രൂപങ്ങൾ നോട്ടിന്റെ ദത്താം ദദത്തു അതാണ് അഭിനയത്തിലാണെങ്കിൽ ദ ദ പരത്തിൽ എന്തുവരുന്നു? എന്തുവരുന്നു? സ്നാഭ്യസ്വരാധാകാരുടെ വച്ച് ആയി ദ ആയി ദത്താം ഹരി ചേർത്തുമ്പോൾ ദത്താം ദത്ത ആദാം എന്നിടത്ത് അത് ദത്താതാം ദത്ത അത് അഭ്യസ്താം സ്നാഭ്യസ്തോർ അത ദത്തായിലെ ആകാരം പോയി പരത്തിലെന്തായിരിക്കുന്നത് അതാം ദദത്താം ദത്ത പരത്തിൽ സ്വായിരിക്കുന്നിടത്ത് എന്തോരും സ്നാഭ്യസ്തരാതെ വരൂ വരൂ വരത്തില്ലേ ഒരഭിപ്രായം പറയാം വരുമെന്ന് പറഞ്ഞ് പിന്നെ വരുമോ എന്ന് ചോദിക്കും വരില്ല എന്ന് പറയാൻ പറ്റില്ല ആ അപ്പൊ എന്ത് വരുന്നു ദദാ സ്നാഭ്യസ്വരാധാകാരിലോപിച്ചു കരിച ദസ്വ ദദാ ആധാം ആകാരിലോപിച്ചു കഴിഞ്ഞാലും എങ്ങനെ വരും ദദാധാം ഇവിടെ സവർണദീർഘം വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ആകാരിലോപിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ വരും ദദാധാം ദദാ ധ്വം എന്തുവരുന്നു സ്നാഭ്യസ്തുരാധ പിന്നെ ആ ദധ്വം ദദാ ഐ എന്തുവരുന്നു സൂത്രം സ്നാഭ്യസ്തുരാധ വരത്തില്ലേ എന്തുകൊണ്ട് എന്ന് പറയുന്നിടത്ത് പിന്നെ ഒന്നേ വരാണോ എന്താണ് വൃദ്ധി സ്നാഭ്യസ്താധാരാ വന്നില്ലെങ്കിൽ വൃദ്ധി ദത്തൈ ദദാ മഹൈ അവിടെ എന്താ ലോപിക്കാത്ത ദത്ത ആ അപ്പൊ പിന്നെ സൂത്രം വരുന്നു ദത്താ ദീർഘം ദത്താ മഹൈ അപ്പോ എന്തുവരുന്നു ദത്താം ദദാതാം ദത്താം ദത്സ ദദാതാം ദദ്ധം ദദൈ ദദാവഹി ദദാം അങ്ങനെ വരുമ്പോൾ പരസ്യത്തിൽ ആ ദാ തീ ഇത് ചെയ്യാർ ലോപിച്ചു ആ ദാ ആകാർ ലോപിക്കോ എന്തുകൊണ്ട് ആ ദാത്ത് അദാദത്ത് എന്നിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു അദാദ് സൂത്രം വാവസാനി അദാദ് അദാദ് അദാ അദാ എല്ലായിടത്തും അദാ എന്ന് വരും അദാ താം എന്നിടത്ത് അകാരം ലോപിച്ചു കരിച വരുമ്പോ എന്തായി അദത്താം അദാ അദാ ഓ അദത്തുണ്ട് രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണമുണ്ട് ജി എന്നിടത്ത് എന്ത് വരുന്നു അതഭ്യസ്ത വരത്തില്ലേ എന്തുകൊണ്ട് അത് അഭ്യസ്ത എന്ന് പറയുന്നത് എന്താ എന്താ കുഴപ്പം നിസ്സംബന്ധത്തിന് വന്നോട്ടെ അത് അഭ്യസ്താദം വന്നോട്ടെ എന്താ കുഴപ്പം അത് അഭ്യസ്ത അഭ്യസ്തം പ്രത്യേകം വിധിച്ചിരിക്കുകയല്ലേ അതങ്ങനെ മറ്റതും അഭ്യസ്താദെന്നല്ലേ പറയുന്നുള്ളു നിസ്സംബന്ധനോ എന്ന് പറഞ്ഞു ആണോ ആലോചിച്ച് പറയുന്നു എന്താണ് അത് അഭ്യസ്താവിന്റെ വൃത്തി എന്താണ് ഇവിടെ ജായ ഉണ്ടോ ജിയൽ ഇവിടെ ജായ ജിയൽ അങ്ങനെ അവിടെ ജി ഇത് ജ എന്ന് പറഞ്ഞു അവിടെ ജി എന്ന് പറഞ്ഞു അവിടെ എന്ത് വന്നു? ലഭ്യസ്ഥ ജയിക്കാത്ത വിശേഷ സൂത്രം. അപ്പോ ഇങ്ങി സംബന്ധനോ ജേർ ജുസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരും? ജുസ് തന്നെ വരും. അപ്പോ ആ ദുസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അദദുഹു ഇത് ശികാർ ലഭിച്ചു. അദദാസ് എന്തുവരും? അദദാഹ അദദാ തം എന്തുവരുന്നു? സ്നാമ്യസ്വര ഹരിജ വന്നുവരുന്നു. പരത്തിൽ എന്തുവരുന്നു? അദദ അമ്മന്നിരിക്കുന്നിടത്ത് അമിപൂർവ അദദാം. അദദ വാ എന്തുവരുന്നു? അദദ്വ അദദ്മ. അപ്പൊ എങ്ങനെ വരുന്ന രൂപങ്ങൾ? അന്വയത്തിലാണെങ്കിലോ എന്ത് വരുന്നു? മകാരം ലോപിച്ചു കഴിഞ്ഞ് ഖരിജ അദത്ത ആദത്താം അദദാതാം ആദദാജ എന്തുവരുന്നു? അത് അഭ്യസ്ത. എന്തുകൊണ്ട് അസിജ് അഭ്യസ്ത വിദ്യാഭ്യാസ വരും? ഇവിടെ എന്തായിരിക്കുന്നു? അപ്പൊ അത് അഭ്യസ്താദി എന്ന് പറയും. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോരും പരത്തിലെന്തോരുന്നു? എന്തുവരുന്നു? പിന്നെ വേറെ ഒന്നുകൂടി നോക്കണം. ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ വിശ്വസിച്ചോളെ. ചിലപ്പോ ഓർമ്മ പശുകൊണ്ടും പറയും. കാരണം സ്നാഭ്യസ്തയോ രാധപ്രകാരം ആകാരം ലഭിച്ചത് ജലാഞ്ജസിക്ക് സിദ്ധമാണോ അസിദ്ധമാണോ എന്നുകൂടെ നോക്കണം. എന്നാലേ അതിന് വരാൻ പറ്റും. സിദ്ധമാണോ അസിദ്ധമാണോ? വെറുതെ എന്തെങ്കിലും പറയുന്ന അപ്പടി അങ്ങ് വിശ്വസിക്കരുത്. സിദ്ധമോ അസിദ്ധമോ എന്നുള്ളതാണ്. അസിദ്ധമാണോ? അപ്പൊ അസിദ്ധമാണോ? സിദ്ധമാണോ? അപ്പൊ ശരിയാ, പറഞ്ഞത് ശരിയാ. പിന്നെ ഉത്തമക്ഷേമദിനത്തിൽ എന്തുവരുന്നു? ആത്മനൈവതം വന്നു. അപ്പൊ എന്തായി? എന്തുവരുന്നു? ആകാരം ലോപിച്ചു കഴിഞ്ഞു. അദദാ വഹി അദദാ മഹി രണ്ടിടത്തും വരുന്നു അദത് വഹി എങ്ങനെ വരുന്നു അദത്ത അദദതാം അദദത കേക്കുന്നു ഒരു ദായ കേക്കുന്നു. ഇത് ചിലടത്ത് ദായുണ്ട്, ചിലടത്ത് തായുണ്ട്, പിന്നെ ചിലടത്ത് ധായുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് തിരിച്ച് പറയുമ്പോൾ കേൾക്കണ്ടായിരുന്നു. അദത്ത അദത്താഹ വ്യത്യാസമില്ല. ഒന്നുകൂടെ ചേരുമ്പോ അദത്താഹ ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നാൽ നല്ലത്. അടുത്ത വിധിലിംഗിൽ വരുമ്പോ എന്തുവരുന്നു? എന്തായാലും ശ്രു ശ്രോ ദിത്തും വന്നിട്ട് ദാത് എന്നിരിക്കും. എന്തുവരുന്നു? സ്നാഭ്യസ്തവർ അത് ഹാക്കാറിലുപയോഗിച്ചു പോകുന്നു. ഖരിജ വരും ഇവിടെ. ആത്മനിബോധത്തില് സിയൂട്ട് വരുന്നോണ്ട് എന്തുവരുന്നു? സിയൂട്ടിന് സകാരം പോയി ശ്രാമ്യസ്ഥാകാരൻ ലഭിക്കുന്നുണ്ട്. എന്തുവരുന്നു? ആശയല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് അവിടെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദാക്ക് എന്നിടത്ത് എന്തുവരും? ഏർലിംഗി. എന്താണ് വൃത്തി? കുസഞ്ജകാനാം മസ്താദീനം ച ർദ്ധധാതുവത്തിലെ വരത്തുള്ളു. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കിത്തു ആയിരിക്കും. എങ്ങനെ കിത്താവും? എന്താണോ കിത്താവുന്നത്? കിതാശിഷ് കിത്തായതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ദയാദ് ദയാസ്താം എന്നാണോ വരുന്നത്? ദയാസ്താം ആത്മനിയോഗത്തില് ദാസിയുട്ട് സുട്ട് താസിയുട്ട് സുട്ട് താ സി ഇരിക്കും. ദാ ഇവിടെ സ്നാഭ്യസ്വരാത ആകാരം ലോപിക്കോ? എന്തുകൊണ്ട്? ആർദ്രതാത വേണ്ടി ലോപിക്കുന്നില്ല. എയർലിംഗി വരുമോ? ഇവിടെ കിത്തില്ലേ? സിയുട്ട് സുട്ട് താന്നിരിക്കുന്നിടത്ത് കിത്തില്ലേ? എന്തുകൊണ്ട്? പിന്നെന്താ ഉള്ളത്? സിയുട്ടിന് പിന്നെ കിത്തില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? അത് പറയണമല്ലോ. സർവധാതുവും അപിത്ത്. സർവധാതുവാണെങ്കിൽ അപിത്ത് വരത്തുള്ളൂ. ഇത് സർവധാതുവും അർദ്ധാതുവോ? പിന്നെങ്ങനെ ഒരു ഇത് അർദ്ധാതുവാണ്. സൂത്രം ഏത്? ലിംഗാശിഷി. എന്താ പറയുന്നത്? ആശിഷി ലിംഗ അർദ്ധാതു. അപ്പൊ അർദ്ധാതുവാണ്. അപ്പൊ ദാസ് ദായിലാകാരം ലോപിക്കുന്നില്ല. അന്നിട്ടാണ് ഇട്ട് വരുന്നില്ല. തിച്ച് തീയിലേ കാരണം വെച്ച് ആ ദാസ് താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ലുക്ക് വരും. അദാതാം അദാ ജീന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സ്വിച്ച് വന്നോണ്ട് ലുക്ക് വന്നോണ്ട് ആധ. എന്താണ് എന്റെ വൃത്തി പറയുന്നത്? സ്വിച്ചുലകി ആദന്താ ദേവ ജർജുസ്. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏത് വരുന്നു? ഉസ്യപ്രദാന്ത. അതുകൊണ്ട് ആദുഹു അദുഹു അദാദ് അദാതാം അദുഹു അദാഹ സ്വിച്ചിലുക്കു അദാതം അദാത അദാം അദാം അതാ അമ്മന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അമിപൂർവ അദാം അദാവ അദാമ. അപ്പൊ എങ്ങനെ വരുന്നു ലിംഗിന്റെ രൂപങ്ങൾ? അദാ എന്ന് വരുന്നു. ഭൂപിസ്യ പരസ്യൂരോ എന്തുകൊണ്ട് ആത്മനിയതമായോണ്ട് വരുന്നു? സ്ഥാഘോരിച്ച അനയോഹോ സ്ഥാഘോഹോ സ്ഥാഘു സ്ഥാശ്ച ഘുചു സ്ഥാഘു. ഇവിടുത്തെ ഘുവിന് ഘിസഞ്ഞുണ്ട്. സൂത്രം ഏതാണ്? ഇതാണോ ഘിസഞ്ഞിരിക്കുന്നത് സൂത്രം? ശേഷുഘ്യസി. സമാസം വന്നു കഴിഞ്ഞാൽ ഹരിശ്ച ഹരശ്ച. എങ്ങനെയാണ് സമാസം വന്നപ്പോ എങ്ങനെ വന്ന രൂപം? എന്തുകൊണ്ട് ഹരിഹരവും എന്തുകൊണ്ട് ഹാര ഹരി എന്നെന്തുകൊണ്ട് വന്നില്ല? ഹരിശ്ച പഠിച്ചാണ്. ഹരിശ്ച ഹരശ്ച ഹരിശ്ച ഹരശ്ച ഹരിഹരൗ എന്നേ വരൂ, അല്ലാതെ ഹരഹരി എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? അല്പാക്ഷരം ഏതാണ്? ഹരിയാണോ ഹരയാണോ? രണ്ടും എന്താ പറയുന്നത്? പൂർവനിവാദം ചെയ്യണം. അപ്പൊ ഇവിടെ എന്ന് വന്നു കഴിഞ്ഞാ ഏതാണ് പൂർവനിവാദം ചെയ്യേണ്ടത്? ഘു ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഘുവിനെ പരനിവാദം ചെയ്തു. എന്തുകൊണ്ട് പാണിനി അങ്ങനെ ചെയ്തു? പൂർണ്ണനിവാദ ശാസ്ത്രം അസിദ്ധമെന്ന് കാണിക്കാൻ വേണ്ടി. പൂർവനിവാദ ശാസ്ത്രം എല്ലാം അനിത്യം. അസിദ്ധമല്ല, അനിത്യം. പൂർവനിവാദ ശാസ്ത്രമെല്ലാം അനിത്യമാണ് എന്ന് വെച്ചാൽ പൂർവനിവാദം എവിടെയെങ്കിലും നിയമത്തിന് വിരുദ്ധമായി കണ്ടുകഴിഞ്ഞാൽ അതിന് സമാനം പറയണം. പൂർവനിപാത ശാസ്ത്രസ്യ അനിത്യത്വാ തസ്യ ജ്ഞാപകം ഭവതി സ്ഥാഘോരിച്ച ഇത്യത്ര ഘുശബ്ദസ്യ ഈ സംജ്ഞാപ്തി അപി എന്താണോ ദ്വന്ദ്വേഘി ഇത്യനേന സൂത്രേണ പൂർവ നിപാത അഭാവ. എന്ന് വിശദീകരിച്ച് പറയാം. ചുരുക്കത്തിൽ പറയണമെങ്കിൽ ഇവിടെ ഒന്ന് പാണിനി അത് മറന്നുപോയി. സഘോരിച്ച എന്നുള്ള മറന്നുപോയി. അതുകൊണ്ടിങ്ങനെ ഭാഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പൂർവനിവാദം മാറി വന്നിട്ടുണ്ടെങ്കിൽ പലയിടത്തുമുണ്ട്, അവിടേക്ക് എന്ത് ചെയ്യണം? പൂർവനിപാത ശാസ്ത്രസ്യ അനിത്യത്വ തസ്യ ജ്ഞാപകം ഭവതി സഘൂരിച്ച ഇതി സൂത്രേ ഘു ഇത്യസ്യ പരനിപാത. അനയോർ ഇദന്താദേശ സിച്ച ഖിത് സ്യാദ് ആത്മനേ പദേ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ധാതു? ഗതി നിവൃത്തവും ഉസഞ്ഞുള്ളവയ്ക്കും. ഉസഞ്ഞ നമ്മൾ പഠിച്ചു ദാധാഗ്വത ഇദ്ദന്താദേശമായി വരും. പരത്തിലിരിക്കുന്ന സിച്ച് കിത്വമാവും. പക്ഷെ ആത്മനേപഥ ആത്മനേപഥത്തിൽ ഒരു പരസ്യോഗത്തിൽ വരത്തില്ല. അതുകൊണ്ട് ആ ദാ സി ത എന്നിരിക്കുമ്പോൾ ആ ദായിലെ ആകാരം എന്തോരും ഇത്ത പരത്തിലിരിക്കുന്ന സിച്ച് കിത്വമാവും. അപ്പൊ പൂർവത്തിൽ ദി വന്നതുകൊണ്ട് അടുത്ത സൂത്രം ഏതാ പ്രവർത്തിക്കുന്നത്? സൂത്രം വരുന്നു. പഠിച്ചില്ല, നോക്കിയില്ല, നോക്കാതെ വന്നത്. പർസ്വാദങ്കാദ്, പർസ്വാദങ്കാദ് പ്രകാരം എന്തൊരു ഞാൻ നിങ്ങളെ നോക്കിയിട്ട് വരും എന്നുള്ള ധൈര്യത്തിൽ പൊന്നും നോക്കാതെ വേണം. ഞാനും നോക്കിയില്ല, നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇത് പ്രശ്നമാകും. അപ്പൊ നോക്കിയിട്ട് വരണം. ആ ദീസ് പർസ്വത്തിന്റെ പരത്തിലിരിക്കുന്ന സിച്ചിന് എന്ത് സംഭവിക്കും? അപ്പൊ ബാക്കി ശേഷിക്കുന്ന എന്താണ്? ആ ദി ത താ പരത്തിലിരിക്കുന്നുണ്ട്. സർവതാദാർത്ഥ്യ പ്രകാരം ഗുണം വരേണ്ടതാണ്. ഏത് കിത്ത്? കിത്തായി. പക്ഷെ അതുകൂടെ ഇല്ലല്ലോ, പോയല്ലോ. ലുക്കാണോ ഇത് സിച്ചിന്? ലോപമാണ് ഇത്. അപ്പൊ പിന്നെ എങ്ങനെ പ്രത്യേക പ്രത്യലക്ഷണം വരും? ലോപം വന്നാൽ ലോപം വന്നാലും വരാം. പക്ഷേ ഒരു പ്രശ്നം വരും. എന്തിനാ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു? ഇങ്ങനെ ഇരിക്കട്ടെ. ആ ദി പരത്തിൽ എന്ത് വരുന്നു? ആ ദി ത ഹ്രസ്വാദം കാത് സിച്ചിന് ലോകം വരണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? ജല്. അതുകൊണ്ട് അടുത്ത ലോകം വരുന്നില്ല. ആദിഷാതാം ആദിഷാത വസ്തുവത്തിൽ നോക്കി പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ടെന്ന് കൂടെ പറയണം. പ്രകാരം ഇവിടെ എണ്ണന്ത അംഗം ഉണ്ടാ? ഏതാ എണ്ണന്ത അംഗം? സിച്ച് വന്നതാ. ഈ ഏതിനു വന്നു? ഈ ആക്കി വന്ന് ഈ ആ എന്ന് പറയുന്നത് അംഗത്തിന്റെ അന്ത്യമാണ്. നീ വന്നപ്പോ എന്തായി? ഇന്നന്തമായ അംഗമായി. അങ്ങനെ ശുദ്ധരൂപം നോക്കിട്ട് രൂപം പറഞ്ഞാ പോരാ, എന്തുകൊണ്ടെന്നും മനസ്സിലാകണം. ഈ ആയുടെ സ്ഥാനത്താണ് ഈ വന്നപ്പോ എന്തായി? അത് ആ ദീ എന്ന് പറയുന്ന ഇന്നന്തമായ അംഗം. അനന്തമായ അംഗത്തിൽ പരത്തിലിരിക്കുന്ന ധ്വമ്മിന് ഡത്വം വന്നിട്ട് അതിൽ ധ്വം ആദേശി അതിഷ്വഹി. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? അടുത്ത് ആധാസ്യാത് അധാസ്യത് അധാസ്യത അധാസ്യത ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു ധാതുവാണ് ഇത്. നിധായ ഹൃദയ വിശ്വാസം, വിധായ ഗുരുബന്ധനം, ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ഏതാണ്? എന്താണ് അതിന്റെ കാര്യം പറയുന്നത്? ഇപ്പൊ നമ്മള് റിങ് വരെ കേട്ടില്ല, കേട്ടില്ല. എങ്ങനെ അതിഷാതാം? അവിടെ എന്ത് വരുന്നു? അത്ത അകാരം പരത്തിലിരിക്കുന്നു, ജല്ല് പരത്തിലില്ല, അതുകൊണ്ട് സ്വിച്ച് ലോപിക്കുന്നില്ല. അതിഷത്ത ബുദ്ധാന്യ ധാരണ പോഷണയോ സർവത്ര ഉപയോഗിക്കുന്ന ധാതുവാണ്. ഒരുപാട് അതാണ് നിധായ, വിധായ, വിധാനം, ഇങ്ങനൊക്കെ ഒരുപാട് ഉപയോഗിക്കും. കൂടുതലും കൃദന്ത രൂപങ്ങൾ ഉപയോഗിക്കും. ധാത വരും, അതിവിടെ തന്നെ വരും. ധാത ഇവിടെയും വരും. ധാത ഇവിടെയും വരും. ദ്വിത്വം അഭ്യാസകാര്യം. അഭ്യാസത്തിൽ എന്ത് വരുന്നു? അഭ്യാസേ ചർച്ച ഹ്രസ്വം ദധാതി. അപ്പോ എല്ലായിടത്തും ദ്വിത്വം വന്നിട്ട് അഭ്യാസേ ചർച്ച വന്ന് ദ വന്നിട്ട് ഹ്രസ്വം വന്നിട്ട് ദധാത്ത എന്തുവരുന്നു? ഇവിടെ സ്നാഭ്യസ്യൂരാതാകാരൂപിക്കും. ദോഹോ വരേണ്ടതാണ്, പക്ഷെ ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? ജഷന്തുണ്ട്, ജഷന്തുമാണ്. ആ ദോ സേധ്യേ പദാന്തേച്ച എന്നാ പറഞ്ഞു. സേയും ധേയും പിന്നെ പൂർവത്തിന് ബസോ ഭഷ് ബസ് ഉണ്ടാ? ഏതാ ബസ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാ പോരാ. ഏതാ ബസ്? ദകാരം. ഏത് ദകാരം? എവിടുന്ന് വന്നു? അഭ്യാസ ചർച്ച പ്രകാരം വന്ന ദകാരമുണ്ട്. ഇനി ഭഷ് വന്നു കഴിഞ്ഞാൽ എന്തോരും? അതേത്? ഏത് ധാതുവിന്റെ ധകാരം തന്നെ വീണ്ടും തിരിച്ചു വരും. ചർത്തും വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ ആകും. എന്തു വന്നു കഴിഞ്ഞാൽ ഭഷ് ഭാവം വന്നു കഴിഞ്ഞു. ബസോ ഭഷ്. പക്ഷെ ഇവിടെ വരാൻ പറ്റില്ല, കാരണം പരത്തിൽ സേ ദ്വേ പദാന്തേ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഭഷ്ഭാവം ഇരിക്കുന്നതാണ് അടുത്ത സൂത്രം. ഇവിടെ പറയുന്ന ഇത്രയാണ് ദുരുക്തമായത്. ജഷന്തം ദാത് ധാന്യോ ധാന്യധാതുവാണ്. ബസ് ഏതാണ്? അഭ്യാസ ചർച്ച പ്രകാരം വന്ന ദകാരം. ഭഷ് പറഞ്ഞാൽ എന്തോരും? പഴയതുപോലെ ആവും. സ്യാത് എപ്പോ? തദ്ദോഹോ സ്തുശ്ച. അപ്പൊ തകാര ധകാര സകാര ധായിരിക്കും. അപ്പൊ എവിടേക്ക് വരും? പ്രഥമ ദിവജനം, ദിവജനത്തില് ദ്വിതീയ ഏകവചനം, ദിവജനം ബഹുവചനം, പിന്നെ ഉത്തപുരുഷന് വരില്ല. അപ്പൊ ഇത്രയും സ്ഥലം വരുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അവിടെ ധകാരം ധകാരമായി മാറും. പിന്നെ പരത്തിലിരിക്കുന്ന ധകാരത്തിനൂടെ തസ്സിരിക്കുമ്പോൾ എന്തുവരും? ഖരിജ വന്നിട്ട് എന്തായി മാറും? ഒന്നാമത്തെ തായാകും. എന്നുവെച്ചാൽ ധാന്യല ധകാരം തന്നെ ആദ്യം വരും, പരത്തിൽ രണ്ട് ധകാരം. ധത്ത അതാണ് ധതസ്തോസ്. ഈ സ്ഥലങ്ങളിലെല്ലാം ധകാരം ധകാരമായി മാറും. പരത്തിൽ ഖരമുണ്ടെങ്കിൽ ചർത്തും വരും. അപ്പോ എല്ലായിടത്തും ദ ധാന്നാദ്യം വരും. ദ ധാ ദിത്വം അഭ്യാസകാര്യം, ഹ്രസ്വം അഭ്യാസ ചർച്ച. ദ ധാ പരത്തിൽ എന്തിരിക്കുന്നു? ജി എന്ത് വരുന്നു? അതഭ്യസ്ഥ. അപ്പൊ എന്തുവരുന്നു? ദ ധാ അതി എന്നുള്ളത് സ്നാഭ്യസ്ഥരാത. ദധാതി ദ ധാ സി എന്തുവരുന്നു? ഒന്നും വരുന്നില്ല. ദധാസി ദസ് എന്തുവരുന്നു? ദധസ്തോസ്റ്റ. ആദ്യത്തെ ധകാരത്തിന് ധകാരം വന്നു, പരത്തിലിരിക്കുന്ന ധകാരത്തിന് എന്തോന്നു? ചർത്തും വന്നു. ദധ പരത്തിൽ ആദ്യത്തെ ദധാന്നിരിക്കുമ്പോ എന്തുവരുന്നു? രാധാകാരൂപിച്ചു. പ്രഥമ ദകാരസ്യ പ്രകാരം ധകാരം വന്നു, പരത്തിലിരിക്കുന്ന ധാതു ധകാരത്തിന് ചർത്തും വന്നു. പരത്തിൽ എന്തുവരുന്നു? എന്തുവരുന്നു സൂത്രം? സൂത്രം ദധാമി ദധാ ദഥാവഹാന്നുള്ളത് സ്നാഭ്യസ്വരാധ വന്നിട്ട് എങ്ങനെയായി ലട്ടിന്റെ രൂപങ്ങൾ? ദധാതി ദധാമി ദധാമി ആത്മനേപഥം കുറച്ചുകൂടെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ദാധാത്തേ എന്നിരിക്കുമ്പോ സ്നാഭ്യസ്വരാധ വരുന്നു. ദാധാത്തേ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ആ അതാണ് മുഖ്യം. ദധസ്തോസ്തന്ന് ആദ്യം പരത്തിലിരിക്കുന്ന ധാതുവിന്റെ ധകാരത്തിന് ചർത്തും വന്നിട്ട് ധത്തേ ആതേ എന്തോരം ദധാതേ എന്തോരുന്നു? അതഭ്യസ്താ ആതേ എന്തോരുന്നു? ദധതേ എന്തോരുന്നു? ആകാരം ലോപിക്കുന്നു. ഹരിച്ച ആണോ വരുന്നത്? പൂർവത്തിൽ ഇവിടെ സകാരം വരത്തില്ല. പൂർവത്തില് എന്തുവന്നു? ധാ വന്നു. പരത്തിലിരിക്കുന്ന ധകാരത്തിന് സകാരം പരത്തിയിരിക്കുന്നു. കരിച വന്നിട്ടുണ്ട് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സ്നാഭ്യസ്യൂരാജ്യസ്യൂരാജസ്തോശ്ച. അത് ആദ്യം പ്രവർത്തിക്കും. വന്നിട്ടെന്തുവരുന്നു? ദ്വേന്നിടത്ത് ജലാം ആണല്ലോ. വഹേ എന്നിടത്ത് ദധാവഹേ ദദ്വഹേ ദധാമഹേ ദദ്മഹേ. അപ്പൊ രൂപങ്ങൾ എങ്ങനെ? അവിടെ അങ്ങനെ വേണ്ട, ദധാതേ. അവിടെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, ദധാതേ. അവിടെയും കയറി കടുപ്പിക്കരുത്. അവിടെ കടുപ്പിക്കണം. അവിടെ അതുപോലെ അത്രയും കടുപ്പിക്കരുത്. രണ്ടാമത്തെ ദായാണ്, മൃദുവാണ്. തുടക്കം കടുപ്പിച്ചു, തുടക്കം അവസാനം അതിനും കടുപ്പിക്കണം. എന്നാ മധ്യത്തിന് മൃദുവായിരിക്കണം. എങ്ങനെ പറയും? അവസാനം കടുപ്പിക്കണം. അവിടെയും കടുപ്പിച്ചോ. ആ രണ്ടാമത്തെ കടുപ്പിക്കോ. തുടക്കം വളരെ സിമ്പിൾ. ഒരു വലിയ ജോലിയാ. ലെട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ദായാണ്. ദിത്വം അഭ്യാസകാര്യം, അഭ്യാസഗ്രസ്വം ധകാരം വരുന്നു. നല്ലിന് എന്ത് വരുന്നു? ഔ ദധൗ ദധ് അതുസ് ദധാ അതുസ് എന്ത് വരുന്നു? ദധാതുഹു ദധുഹു ആകാരാന്തമാണ്, വികല്പമായിട്ട് വരും. ആത്തോടെ പേടിച്ച ദധീമ. അങ്ങനെയാണ് രൂപങ്ങൾ. ദദവു അല്ല, അത് മൃദു. എല്ലാം വരാൻ പാടില്ല. ആത്മനിയോഗത്തിലാണെങ്കിലോ എന്ത് വരുന്നു? എല്ലായിടത്തും ആത്മന പേടിച്ച വരുന്നു. അതുകൊണ്ട് ലൊട്ടിൽ വരുമ്പോ ധാതാ ഡട്ടിൽ വരുമ്പോ ധാസ്യതി. ആ ഇനി അടുത്ത് ലോട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ദധാതു ദാതെന്നിരിക്കുന്നിടത്ത് സ്നാമ്പ്യ സ്വരാധ ആണോ? സ്നാമ്പ്യ സ്വരാധ ദതസ്തോസ്റ്റ ഖരിജ ധത്താത് രണ്ട് ത ആതാം താം എന്തോരുന്നു ദദസ്തദോസ്തകരി അപ്പൊ എന്തോരുന്നു ധത്താം പരത്തിൽ എന്തുവരുന്നു? പരത്തിൽ അതാം എന്തുവരുന്നു? സ്നാഭ്യസ്തുരാതാം ദീന്നിരിക്കുന്നിടത്ത് ഗുസോരേതോ അങ്ങനെ ഏതാണ് ആ പരസ്യം തുടങ്ങി എന്തുവരും? ഞാൻ എളുപ്പം തീർക്കാൻ നോക്കിയാണ്. ഇപ്പൊ എന്തുവരുന്നു? ദീന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? ഗുസോരേതു അഭ്യാസ രൂപസ്ഥ. ഇപ്പൊ എന്തുവരുന്നു? ധത്താത് പഴയതുപോലെ തന്നെ ധത്തം ധത്ത പഴയതുപോലെ തന്നെ ദധാനി ഒന്നും വരുന്നില്ല. ദധാവ ദധാമ അപ്പൊ എങ്ങനെ വരുന്നു? ദധാതു ദത്താത് ദധാതു ദത്താം ദദതാം എന്നാണോ? ദദതാം ദധതു ദേഹി ദത്താത് ധത്തം ധത്ത പരത്തിൽ എന്തുവരുന്നു? താം എന്തുവരുന്നു? സ്നാഭ്യസ്തുരാധ ദതസ്തദോസ്തരിജപ്പ് എന്തുവരുന്നു? ധത്താം ദധാതാം ദധാതാം ദധതാം ദധ താം ആകാരം ലഭിക്കുന്നു. ദധതാം ദധ സ്വ അവിടെ എന്തുവരുന്നു? ലോപിക്കുന്നു. ദതസ്തദോസ്ത ധരിച്ച എന്തുവരുന്നു? ധത്സ്വ ദധാതാം ധദ്ധ്വം സ്നാഭ്യസ്തുരാത ആകാരം ലഭിച്ചു. ജസ്തുമം ധദ്ധ്വം ഐ എന്തുവരുന്നു? സൂത്രം സൂത്രം സൂത്രം ഏത് വരുന്നു? അതൊക്കെ കഴിഞ്ഞു. ദദായി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു വെച്ചാൽ അതൊക്കെ എന്തിനാ പറയുന്നു? ദദൈ ദധാവഹൈ ദധാമഹൈ എങ്ങനെയാണ് വരുന്നത്? ദധാതാം ദധതാം ധത്സ്വ ദധാതാം ദധാതാം ദധ്വം ദധൈ ദധാവഹൈ. നങ്ങന് ആ ദധാതി രസികർ ലഭിച്ചു. എന്തുവരുന്നു? ജസ്തു ചർത്തം വന്നിട്ട് എങ്ങനെ വരും പരസ്യത്തിൽ? അടുത്ത് എന്ത് വരുന്നു? ജ്ഞാപ്യസ്വരാധ ദർത്തും വരുമ്പോ എന്ത് വരുന്നു? അധത്താം ആദാധാജി എന്നിടത്ത് എന്ത് വരുന്നു? വിസർഗം വന്നു. ദാക്ക് എന്ത് വരുന്നു? ഒന്നും വരുന്നില്ല. അദധം എന്ത് വരുന്നു? സ്നാഭ്യസ്വരാധസ്തോസ്തം പരത്തിലെന്തിരിക്കുന്നു? ആണോ രൂപം അങ്ങനെ? ആദധാം പൂർവരൂപം. ആദധാമ രണ്ടിടത്ത് എന്തുവരും? എങ്ങനെ രൂപങ്ങൾ? ആത്മനിയോഗം കഴിഞ്ഞു. അടുത്ത് വരുന്ന വിധിലിംഗ് ദാധാദിത്വം ഒന്ന് യാസ് ആത്മനിയോഗം ഞാൻ വിചാരിച്ചു നിങ്ങൾ വിടുന്നു. വന്നിട്ട് എന്ത് വരുന്നു? ആദാം സ്നാഭ്യസ്വരാധ എന്ത് വരുന്നു? ദധാതാം ആദാധാജ എന്ത് വരുന്നു? അതഭ്യസ്താത വന്നു. മനസ്സിലായില്ല? പരത്തിൽ എന്ത് വരുന്നു? ആദധാതം സ്നാഭ്യസ്വരാധ ജനാഞ്ചസ്യസിരത്തിൽ എന്തുവരുന്നു? എന്തുവരുന്നു? എന്തുവരുന്നു? ആദധുവഹി ആദധുമഹി. അങ്ങനെ രൂപങ്ങൾ മനസ്സിൽ കണ്ടു പറയുന്ന രൂപങ്ങൾ, പുസ്തകം നോക്കി പറഞ്ഞാൽ ശരിയാവും, എന്നാലേ പഠിക്കാൻ പറ്റും. സകാരലോപിച്ചു ആയിരിക്കുന്നിടത്ത് ഏത് വരുന്നു? സ്നാഭ്യസ്വരാധ ലോപിച്ചു പോയി. അപ്പൊ അവിടെ പിന്നെ വേറൊന്നും വരത്തില്ല. ദദസ്തദോസ്ഥ വരുന്നില്ല, എന്തുകൊണ്ട്? പരത്തിലൊന്നുമില്ല. അതുകൊണ്ട് എന്തുവരുന്നു? സ്നാഭ്യസ്വരാധ ആകാരം ലഭിച്ചിട്ട് എന്തുവരുന്നു? സ്വിച്ച് ലോപിച്ച് എന്തുവരുന്നു? സ്വിച്ച് ലോപിച്ച് സുട്ട് ലോപിച്ചു എല്ലാം പോയി. അല്ല, സ്വിച്ച് അല്ല, സ്യൂട്ടിലെ സകാരം ലോപിച്ച് സുട്ടുപോയി. ദാ ധാ ഈ സ്യൂട്ടിലെ ഈ ഇരിക്കുന്നു. ആകാരം ലഭിച്ചു എങ്ങനെ? അപ്പൊ ദധീത ദധിയാതാം ദധീരൻ ദധീത ദധിയാതാം ദധീരൻ ദധീയ ദധീമഹി ദധീമഹി എന്ന് പറഞ്ഞു. അടുത്ത് ആശയില്ലെങ്കിൽ അങ്ങനെ വരുന്നു. പരസ്യത്തിലെ സൂത്രം വരുന്നു. ഏർലിംഗ് ഏത്തും വന്നിട്ട് എന്ത് വരുന്നു? ധേയാത് ധേയാസ്താം ധേയാസു ധേയാഹ ധേയാസ്തം ധേയാസ്തം. ആശയില്ലെങ്കിൽ ആത്മനിയോഗത്തിൽ എളുപ്പമാണ്. ധാ സീട്ട് സുട്ടുത്താ ഒന്ന് വരുന്നു. ധാസിഷ്ഠ ദാസിയാസ്താം ദാസീരൻ ദാസിഷ്ഠ ദാസിയാസ്താം ദാസീരൻ. ലുങ്ങിൽ പരസ്യം ഏതോ എളുപ്പമാണ്. ആ ധാ സീത്ത് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സൂത്രം സൂത്രം ഏതാണ്? ഗാദിസ്ഥാഗുബാബുദ്ധ്യ അധാതാം ആധാ ജി എന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ആധ സിജ്രുക്കി അതന്താദേവജ ജുസ് ഉസ്യവദാന്താത് അധു അധാഹ അധാതം അധാത അധാം അധാവ. ആത്മനിയോഗത്തിലാണെങ്കിൽ ആ ധാ സാന്നിരിക്കുന്നു, ഇട്ട് വരുന്നില്ല. അപ്പൊ വരുന്നു സാഘോർ ഇച്ഛ ഇത്തു വന്നു. അപ്പോ ആ ധി സാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? പർസ്വാദങ്കാ സിച്ച് പോയി. ആ ധി ത അധിത അധിഷാദാം അധിഷത അധിധാഹ അധിഷാദാം അധി ഭം അധിഷി ഒരു ഭയങ്കര പണിയായി. അധാസ്യത് അധാസ്യതാം അധാസ്യൻ അധാസ്യ അധാസ്യതം അധാസ്യം അധാസ്യാവാസ്യം. ഇതിന് ഓവർ ടൈം കിട്ടണം, ഓവർ ടൈം. ഭയങ്കര പണിയാണ്. അധാസ്യത പൂർണ്ണമിതം.